ശ്രീഗുരുഭ്യോ നമഃ. ഹരി ഓം. ധ്യായാമോ ധവളാവഗുഞ്ജനവതീം തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാംഗവിലോകിനീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം വാക്യകാരം വരരുചിൻ, ഭാഷ്യകാരം പതഞ്ജലി, ആണിനിൻ സൂത്രകാരം ച പ്രണതോസ്മി നിത്രയം. അടുത്തു വരുന്ന ഏതാണ്? മാധുരസംഖ്യാസംഭദ്രപൂർവായ സംഖ്യാതിപൂർവസ്യ മാതൃശബ്ദസ്യ ഉദാദേശകസ്യ അൺപ്രത്യയസ്യ ദ്വൈ മാതുരഃ ഷണ് മാതുരഃ സാം മാതുരഃ ഭാദ്രമാതുരഃ. ഇപ്പോ ഓർമ്മക്കുറവുണ്ടെന്ന് ഇന്നലെ മനസ്സിലായി. പിന്നെ ഇപ്പൊ ഗൂഗിൾ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല, എല്ലാത്തിനും സമാധാനം ഉണ്ടല്ലോ. അംബികാപുത്രനാണ് അത് പറഞ്ഞ ഓർമ്മ കുറവുണ്ടെന്ന് സമ്മതിച്ച പ്രശ്നമില്ലല്ലോ. അത് ഭഗവദ്ഗീത കഥകളിയില് കൃഷ്ണൻ ധൃതരാഷ്ട്രോട് പറയുന്നുണ്ട്, അംബികാപുത്ര നീ സമ്മതിച്ചു കൊടുക്കുക, അർദ്ധരാജ്യം കൊടുക്കുക. പേര് തിരിഞ്ഞു പോയതാ എനിക്ക്, പേരിൽ വന്ന മാറ്റമാണ്. സംഖ്യാതിപൂർവസ്യ മാതൃശബ്ദസ്യ ഉദാദേശകസ്യ അണുപ്രത്യയസ്യ. മാതൃശബ്ദത്തിന് ഒത്തുവരും, അതാണ് ഇവിടെ വിശേഷിച്ച് ഈ സൂത്രത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. മാതൃശബ്ദത്തിന് ഒത്തുവിധി എന്നുവെച്ചാൽ മാതൃവിന്റെ ഇക്കാര്യത്തിന് ഒത്തുവിധിച്ച എന്തുവരും? പുരണ്ടവരെ വന്നിട്ട് മാതുര് എന്ന് വരും. അതിനാണ് ഈ സൂത്രം. അതെവിടെയൊക്കെയാണ് പറയുന്നത്? സംഖ്യാ സംഭദ്രപൂർവായ സംഖ്യ സം ഭദ്ര ച പൂർവേ യേഷാം സംഖ്യാസംഭദ്രപൂർവ. സംഖ്യാപൂർവത്തിൽ വേണം, സംഖ്യ ഏതുവാകാം, സംപൂർവത്തിൽ വേണം. ഭദ്രപൂർവത്തിലും വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാതൃശബ്ദത്തിന് ഒത്തുവരും. അൺപ്രത്യയം ഈ സൂത്രത്തിൽ വിധിച്ചില്ലെങ്കിലും പ്രാഗ്ദിവേദ കാരണം വന്നുള്ളൂ, എന്നാലും അതുകൂടെ അങ്ങ് വിധിക്കുകയാണ്. അൺപ്രത്യയസ്ഥ ഉദാഹരണം, സംഖ്യാപൂർവത്തിനുള്ള ഉദാഹരണമാണ് ദ്വൈ മാതുര ഷാൺ മാതുര. സംപൂർവത്തിലുള്ള മാതൃശബ്ദത്തിന് ഉദാഹരണമാണ് സാം മാതുര. ഭദ്രപൂർവത്തിലുള്ള ശബ്ദത്തിന് എന്താണ്? ഭാദ്രമാതുര. അപ്പൊ ഇവിടെ ദൈവി മാതുര എന്ന് പറയുന്ന വിഗ്രഹിക്കുന്നത് ദ്വയോഹോ മാത്രോഹോ അപത്യം, രണ്ട് മാതാക്കളുടെ അപത്യം. രണ്ട് മാതാക്കളിൽ നിന്നുണ്ടായ ഒരാൾ, അത് പ്രധാനമായും പറയുന്നത് ഗണപതി. ഗണപതി അല്ലേ ജരാസന്ധൻ? ജരാസന്ധനെ ജരാ എന്ന് പറയുന്ന രാക്ഷസി സന്താനം ചെയ്താണെന്ന് പറഞ്ഞാൽ കൂട്ടിയോജിപ്പിച്ചതാണ്. അങ്ങനെയും പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. എന്താണ്? കാശി രാജാവിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ഒരു മാമ്പഴം കിട്ടി, ബാക്കിയെല്ലാം ഞാൻ അത് പകുത്ത് രണ്ടുപേർക്കായിട്ട് കൊടുത്ത് രണ്ടുപേരും കഴിച്ചു. കുട്ടിയുണ്ടായപ്പോൾ അത് രണ്ട് പകുതിയായിരുന്നു. ജരയെ പൂജിച്ചു കഴിഞ്ഞാൽ ജര അനുഗ്രഹിക്കും. രാക്ഷസിയാണെങ്കിലും നല്ലവളാണ്. ജര ഓടി വന്ന് അടുത്ത് പുറത്ത് കളഞ്ഞു, പകുതിയായിരുന്നു. രണ്ടിനും കൂടി എടുത്ത് യോജിപ്പിച്ചു. യോജിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ജരയാൽ സന്ധാനം ചെയ്തുകൊണ്ട് എന്തായി? ജരാസന്ധനായി, വലിയ പരാക്രമശാലിയായി. അതാണ് ഗണപതി ക്കും പറയുന്നുണ്ട്. അപ്പൊ വിഗ്രഹിക്കുന്ന എങ്ങനെ? ദ്വയോഹോ മാത്രോഹോ അപത്യം. അപ്പോൾ ഇവിടെ അങ്ങനെ വിഗ്രഹിക്കുന്നത് കൊണ്ട് അപത്യാർത്ഥത്തിൽ പ്രത്യയം വരണം. അതുകൊണ്ടിവിടെ ഏ സൂത്രം പ്രവർത്തിക്കും? തദ്ധിതാർത്ഥ ഉത്തരപദ സമാഹാരേച്ച. വൃത്തി എന്താണ്? തദ്ധിതാർത്ഥ വിഷയെ ഉത്തരപദേ പരത സമാഹാരേച്ച. ബാക്കി വാച്യ ദിക്സംഗേ സംജ്ഞായ പൂർവത്. മുമ്പ് പഠിച്ചതാണ്. അതിലിവിടെ എന്താ വരുന്നത്? ആദ്യത്തെ തദ്ധിതാർത്ഥ വിഷയെ. തദ്ധിതാർത്ഥം വരേണ്ടതാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ലേ വിഗ്രഹിച്ചത്? എങ്ങനെ? ദ്വയോഹോ മാത്രോഹോ അപത്യം എന്ന് വിഗ്രഹിക്കുമ്പോൾ അപത്യാർത്ഥത്തിൽ പ്രത്യം വരണം. അതിന്റെ വിവക്ഷയിൽ മുൻകൂർ എന്ത് വരണം? സമാസം വരണം. അവിടെ പഠിച്ചില്ലേ സിദ്ധാന്തം? എന്താണ് പൂർവസ്യാം ശാലായാം ഭവ. അതുപോലെ പഞ്ചകപാലേഷു സംസ്കൃത പഞ്ചകപുരവടാശ. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. ഒന്ന് എടുത്തു നോക്കിയാൽ നന്നായി. അങ്ങനെ വരുമ്പോൾ പഴയതൊന്ന് റെഫർ ചെയ്യണം. എന്നാലേ അത് ഓർമ്മയിൽ വരുവാണെങ്കിൽ മറന്നു പോകും. മറക്കുന്നത് സ്വാഭാവികമാണ്. ചെറിയ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പരിശ്രമം കൊണ്ട് ഓർക്കാൻ പറ്റും. നോക്കിയാൽ മതി. ഇപ്പൊ എന്ത് വരുന്നു? ആദ്യം അലവ് വിഗ്രഹം എങ്ങനെ വരുന്നു? മാതൃവസ്. ഇവിടെ സമാസം പറഞ്ഞു. തദ്ധിതാർത്ഥ ഉത്തരപദ സമാസം വന്നു. പൂർവത്തിൽ സംഖ്യ വന്നു. അപ്പൊ അതിന് എന്തുകൊണ്ട് പൂർവത്തിൽ വരുന്നു? അതിന് ഉപസർജന സംഖ്യ വരുന്നു. എങ്ങനെ? സൂത്രം പ്രഥമാനിർദ്ദിഷ്ട സമാസ ഉപസർജനം ദിക്സംഖ്യയെ പ്രഥമി പറഞ്ഞതുകൊണ്ട് സംഖ്യാവാചക ശബ്ദത്തിന് ഉപസർജന പ്രോനിപാദം ചെയ്യുന്ന ഏതാണ് സൂത്രം? ഉപസർജനം പൂർവം വന്നു. സംഖ്യാപൂർവത്തിലായ വേറൊരു സംജ്ഞയോടെ വരും. എന്താണ് സംഖ്യാപൂർവ ദ്വിഗു? അതിന്റെ ഇവിടെ ആവശ്യമില്ല. എന്തുവരുന്നു? ദ്വി ഓസ് മാതൃ ഓസ് സമാസം ഒന്ന്. സ്വപ്ന ലോപിച്ചു കഴിഞ്ഞാൽ എന്തുവരുന്നു? ദ്വിമാതൃ ദ്വിമാത്രന്ന് വരുന്നു. ഇനി അതിൽ നിന്ന് എന്തുവരുന്നു? അപത്യം. അർത്ഥത്തിൽ നേരത്തെ വിഗ്രഹിച്ചില്ലേ? ദ്വയോഹോ മാത്രോഹോ അപത്യം എന്ന് വിഗ്രഹിച്ചുകൊണ്ട് അപത്യാർത്ഥത്തിൽ എന്തുവരുന്നു? അണ്ണപ്രത്യം വരുന്നു. അപ്പൊ പിന്നെ ദ്വിഗുസംജ്ഞ പോകുമല്ലേ? അതോടെ ദ്വിഗുസംജ്ഞ പോകില്ലേ? അത് അത് അവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ എന്തുവരുന്നു? ദ്വിമാതൃ അണ്ണ് വരും. കാരണം ഇവിടെ അണ്ണും കൂടെ വിധിച്ചിരിക്കുകയാണ് ഈ സൂത്രം. ദ്വിമാതൃ അണ്ണെന്നിരിക്കുമ്പോൾ അണ്ണ് നിത്താണ്, പോയി ശേഷിക്കുന്നു. ആ മാതൃ എന്നിടത്ത് ഈ സൂത്രം പറഞ്ഞിരിക്കുന്നു മാതുരുത് ഒത്തുവരുന്നു. മാതൃന്റെ ഇറുകാരത്തിന് ഉകാരം വന്നു, ഉരന്റെ പരകാരം വന്നു. മാതുര് നിത്തായോണ്ട് എന്ത് വരുന്നു? ആദിവർദ്ധി വരുമ്പം ധീല ഇകാരത്തിന് ആയി വന്നിട്ട് എന്ത് വരുന്നു? ദ്വൈ മാതുര് എന്ന് പറയുന്നു. ദ്വൈ മാതുര് രേപത്തിന് വിസർഗം വരുമ്പം ദ്വൈ മാതു പരത്തിൽ എന്തിരിക്കുന്നു? അണ്ണില, അതുകൊണ്ട് വിസർഗം വരുന്നില്ല. ദ്വൈ മാതുര ദ്വൈ മാതുര എന്ന് പറയുന്നു. ദ്വൈ മാതുര എന്ന് പറയുന്നു. അതുപോലെ ഷണ്ണാം മാതൃണാം അപത്യം എന്ന് വിഗ്രഹിക്കുന്നു. ആദ്യം തദ്ധാർത്ഥ ഉത്തരവദ സമാഹരിച്ച സമാസം വരുന്നു. അലവ് ഗീഗ്രം വരുന്നു. ഷഷ് പ്രാതിപദിക്കുന്നു. ഷഷ് ആം മാതൃ ആം പരത്തിൽ അണ്ണ് വരുന്നു. സമാസം വന്ന് സുപ്പുലോപിച്ചു. ഷഷ് മാതൃ എന്ന് വന്നു. ഷഷ് എന്ന് പറയുന്നിടത്ത് എന്ത് വരുന്നു? ജലാഞ്ചശോ അന്തേ ഷകാരത്തിന് ഡകാരം വന്നാൽ അടുത്ത സൂത്രം വരുന്നു. ഏരോ അനുനാസികേ അനുനാസികോ വാ നകാരം വന്നു. ഷണ്ണ് മാതൃ പരത്തിൽ അണ്ണ് വന്നു. മാതൃനൊത്തു വന്ന് രപരം വന്നു. മാതുര ആദിവൃത്തി വന്നു. ഷാക്കെന്ത് വന്നു? ഷാൺമാതുര അണ്ണായാണ്. ഷാൺമാതുര കൊണ്ട് അണ്ണത്വം വരുന്നത് എന്താണ്? ജസ്ത്വം വന്നിട്ട് ഏരോ അനുനാസിക അനുനാസികോ വാപ്രകാരം നത്വം വന്നിട്ടാണ് നകാരം വരുന്നത്. ഷാൺ മാതുര ആറമ്മമാരുള്ള ആർക്കാണ്? ആറ് കൃത്തികകൾ ശ്രവണ പൊയ്കയിൽ വളർത്തിയെന്നൊക്കെയാണ് പണ്ട് പൂമ്പാറ്റി വായിച്ചിട്ടുള്ളത്. ശരിയാണോ? ഓർമ്മ ശരിയാണെങ്കിൽ ശരി. അത് ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല. പുരാണത്തിലൊന്നും അടുത്തെന്ത് വരുന്നു? സമ്മാതുര സമാ മാത എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ സം മാതൃ ശബ്ദം തമ്മിൽ കുഗതി പ്രാതിപ്രകാര സമാരം സമാസം വരും. സമാ മാത സംയുക് മാത അങ്ങനെയൊക്കെ വരിക്കോ. നല്ല അമ്മ തസ്യ അപത്യം തസ്യാഹ ആ മാതാവിന്റെ അപത്യം. ആദ്യ സമാസം വരുമ്പോൾ എന്ത് വരുന്നു? സമ മാതൃശബ്ദത്തിൽ കുഗതി പ്രാതിപ്രകാരം സമാസം വന്നു. സംമാതൃ മോനുസ്വാര വരാം. കല്ല് പറയുന്നുണ്ട്. അനുസ്വാരം വന്നു കഴിഞ്ഞാൽ എന്തുവരാ? വാപദാന്തസ്യ വരാം. സം മാതൃ പരത്തിൽ അണ്ണു വരുന്നു. അപ്പൊ ആദ്യം സമ്മാതൃ ശബ്ദം വന്നിട്ട് ഇവിടെ വിഗ്രഹിക്കുന്നത് സമ്മാതുരപത്തി ഒന്നാണ്. സമ്മാതുരപത്തി നേരത്തെ തദ്ധാർത്ഥത്തിന്റെ വിഷയത്തിലാണ് പ്രത്യം വന്നത്. അതുകൊണ്ട് ദ്വയോഹോ മാത്രോഹോ അപത്യോ എന്ന് പറഞ്ഞു. ഇവിടെ പ്രത്യം വരുന്നത് സമ്മാതൃ ശബ്ദത്തിൽ നിന്നാണ്. വ്യത്യാസമുണ്ട്. ഇവിടെ സമാസം വരുന്നതും തദ്ധാർത്ഥ ഉത്തരവ് സമാഹരിച്ചതല്ല, പിന്നെ കുഗതി പ്രാതിയാണ്. ഇപ്പൊ സമ്മാതൃ നിന്നും അപ്പൊ അത്യർത്ഥത്തിൽ അണ്ണു വന്നു, ബാക്കിയെല്ലാം പഴയതുപോലെ. മാതൃ സംഖ്യാ സമുദ്ര പൂർവായ ഒത്തു വന്ന് രപരം വന്നു, ആദിവൃത്തി വന്നു, സാം മാതുരു അണ്ണിലെ അകാരം കൂട്ടിച്ചേർത്തു, പ്രാതി സഞ്ജ സ്വദുത്പത്തി സാം മാതുര. അതുപോലെ ഭാദ്രമാതുര ഭദ്രാചാസോ മാതാചാന്ന് വിഗ്രഹിക്കുന്നു. വിശേഷണം വിശേഷേണ ബഹുളം, മാതാവിന്റെ വിശേഷമാണ് ഭദ്ര, അങ്ങനെ സമാസം പറഞ്ഞു. ഇവിടെയും തദ്ധാർത്ഥ വിഷയത്തിലല്ല, കാരണം ഇവിടെ സമ്മാതൃ ശബ്ദത്തിൽ നിന്നാണ് എന്ത് വരുന്നത്, അണ്ണ് പ്രത്യം സമ്മാതു അപത്യം എന്ന് വിഗ്രഹിക്കുന്നതാണ്. സമാമാതാന്ന് വിഗ്രഹിക്കുന്നു, സമാസം വരുന്നു, സുപ്രയോഗിക്കുന്നു. പൂർവ്വത്തിൽ പുമ്പദ്ഭാവം വരും. സൂത്രം ഏതാണ്? പുമ്മത് കർമ്മധാരയ ജാതീയ ദേശീയേഷു പഠിച്ചിട്ടില്ലേ? പുമ്മദ്ഭാവം വരുന്നു എന്തുവരുന്നു, ഭദ്ര എന്നുള്ള ഭദ്രയായി. ഭദ്രമാതൃ അണ്ണ് ഒത്തു വന്നു, ഭദ്രമാതുര് ആ നിത്താധിവൃത്തി വന്നപ്പോ എന്തായി? ഭദ്രമാതുര എന്നു. പ്രാദേശിക സ്വാതന്ത്ര്യത്തിൽ എന്നിട്ട് എന്തുവരുന്നു? ഭദ്രമാതുര. നല്ല അമ്മയുടെ മകൻ എന്നർത്ഥം ഭദ്രമാതുര. അപ്പൊ ഇങ്ങനെ വരുന്നിടത്ത് സമാസം കൂടെ ശ്രദ്ധിക്കും. ആദ്യ രണ്ട് ഉദാഹരണങ്ങളിലും തദ്ധാർത്ഥ ഉത്തരപദ സമാഹരിച്ച, മൂന്നാമത്തേന് കുഗതി പ്രാദയ, നാലാമത്തേന് വിശേഷണം വിശേഷേണ ബഹുളം. അടുത്ത് വരുന്ന സ്ത്രീഭ്യോ കടുത്തതാണ്. എത്രാമത്തേണത്? നാലാമത്തെ ടായല്ല ഡായല്ല ആ ഢക്ക് ഒരു കടുപ്പിച്ച്. നേരത്തെ വന്ന സാധനം ഏതായിരുന്നു? എത്രാമത്തത്? നാലാമത്തെ. അവിടെ വന്നതോ? അവിടെ രണ്ടാമത്തെ. ഉറപ്പാണോ? ഫയലല്ലോ, ഇവിടെ ഢക്കല്ലി വന്നിരിക്കുന്നു. എത്രാമത്തെ ഡായ അവിടെ വന്നു? ഇവിടെ നാലാമത്തെ. അവിടെ രണ്ടാമത്തെ. അവിടെ അവിടെ ഭക്ക് രണ്ടാമത്തെ. രണ്ടാമത്തെ ആണോ? അതെ. അതെ നാലാമത്തെ അല്ല, രണ്ടാമത്തെ. ഉറപ്പാണോ? നോക്കിയിട്ടാണോ പറയുന്നത്? അതെ. അങ്ങനെ നാലാമത്തെ വീണ്ടും രണ്ടാമത്തെ ഖ. ഇനി ഖ പിന്നെ ഛ, അതും രണ്ടാമത്തെ. രണ്ടെണ്ണം നാലാമത്തതും മൂന്നെണ്ണം രണ്ടാമത്തതും. സ്ത്രീ ശബ്ദങ്ങൾ, സ്ത്രീവാചക ശബ്ദങ്ങളിൽ നിന്നെല്ലാം ഢക്ക് വരും. സ്ത്രീപ്രത്യാന്തേഭ്യോ എന്ന് വെച്ചാൽ സ്ത്രീപ്രത്യാന്തങ്ങളാണല്ലോ സ്ത്രീവാചക. സ്ത്രീപ്രത്യാന്തേഭ്യോ ഢക്ക്. സ്ത്രീപ്രത്യാന്ത ശബ്ദങ്ങളിൽ നിന്നെല്ലാം എന്ത് വരുന്നു? ഢക്ക് വരും. വിനതായ അപത്യം, വിനത സ്ത്രീപ്രത്യാന്തമാണ്. ആരാണ് വിനത? ഗരുഡന്റെ അമ്മ വിനത. വിനതയുടെ അപത്യം എന്ന് വരുമ്പോ അവിടെ എന്ത് വരുന്നു? അപത്യാർത്ഥത്തിൽ ഢക്ക് വന്നു. കിത്താണ് ശേഷിക്കുന്ന. എന്താണ് ഢ? മിനത ഢാക്ക് എന്ത് വരുന്നു? ആനീനിയ ഏയ് വരുമ്പോ എന്താ ഇവിടെ? വിനത ഏയ് തരത്തിൽ കിത്തായോണ്ട് എന്തുവരും? ആദിവൃദ്ധി വരും. അപ്പൊ ബി എന്ന് പറയുന്നത് എന്തായി? ഏയ് ആ ഏയ അജാതി പ്രത്യയം പരത്തിലിരിക്കുമ്പോ പൂർവത്തിന് ഇവിടെ ഠാക്കാണ് ഏയ് വരുന്നത്. ഠാക്കി വിധിച്ചാലും സർവാദേശമായി വരത്തിൽ എന്തുകൊണ്ട്? ഠായാണ് സർവാദേശം വിധിച്ചു, പക്ഷേ സർവാദേശമേ വരുന്നില്ല. എന്തുകൊണ്ട്? അനൽ വിധിയാണ്. പ്രത്യയാദീനാം എന്നവിടെ പറഞ്ഞു. പ്രത്യയത്തിന്റെ സൂത്രം എന്താണ്? ആയനീനയ പഠചകാം പ്രത്യയത്തിന്റെ ആദിയില് വരുന്നത്. ഇവിടുത്തെ പ്രത്യയം ഏതാണ്? അതിന്റെ ആദി ഏതാണ്? അതിനെ വരത്തുള്ളൂ. അപ്പൊ ശേഷിക്കുന്ന എന്താണ്? ആ അപ്പൊ ഏയ ഈ സംഘാതത്തിന് വീണ്ടും പ്രത്യയ സംജ്ഞ വരും. വാസ്തവത്തിൽ ഭാഗ്യാണ് പ്രത്യയ സംജ്ഞ. അതില് ഡാണ് എന്ത് വന്നത്? അത് ആദേശമാണ്. ആദേശവും പരത്തിലിരിക്കുന്ന അകാരം കൂടെ ചേർന്നിട്ട് ഏയ്ക്ക് പ്രത്യയ സംജ്ഞ വന്നു. അപ്പൊ എന്ത് വരുന്നു? ആ പ്രത്യയത്തിന് എന്ത് വരുന്നു? തദ്ധിസഞ്ജ വരുന്നു. ശരിക്കും ഇവിടെ തദ്ധിതനല്ല ഇരിക്കുന്നത്, ആദേശം കൂടെ വന്നില്ലേ? എല്ലാം കൂടെ ചേർന്നിട്ട് തദ്ധിസഞ്ജ. തദ്ധ്യം പരവരിക്കുമ്പോ എന്ത് വരുന്നു? എസ് ഏതിച്ച വിനതായുടെ ആകാരം ലോപിച്ചു. വൃദ്ധി വന്നു, ആദ്യവൃദ്ധി വൈ. ആദ്യവൃദ്ധി വിരിക്കുന്ന സൂത്രം ഏതാണ്? കീർത്തിച്ച വൈനത്തേയ പ്രാതിസഞ്ജ സ്വദുത്പത്തി വൈനത്തേയ. കന്യായ കനീനച്ചാത് അണ്ണ്. ചാന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് എന്ത് വരുന്നു? അണ്ണും വരുന്നു. കന്യാശബ്ദത്തിന് കനീന ആദേശം വരുന്നു, പരത്തിൽ അണ്ണ് വരുന്നു. കന്യായ ആപത്യം, കന്യയുടെ അപത്യം എന്ന് പറഞ്ഞു. ഇപ്പൊ കന്യായിൽ നിന്ന് എന്ത് വന്നു? അപത്യാർത്ഥത്തിൽ അണ്ണു വന്നു. കന്യാക്ക് എന്ത് വന്നു? കനീന ആദേശം വന്നു. കനീനാണ്, കനീനയിലെ ആകാരം പോയി അവസാനത്ത് ആദിവൃദ്ധി വന്നു. അണ്ണിലെ ആകാരം കൂട്ടിച്ചേർത്തു കാനീന. കന്യയുടെ സ്ഥാനത്താണ് കാനീന വന്നത്. ആദിവൃദ്ധി വന്നു, കാനീന ആരാണ്? വ്യാസൻ. പണ്ടത്തെ നിയമം അതായിരുന്നു, ഇന്നത്തെ ധർമ്മശാസ്ത്രങ്ങൾ അങ്ങനെ പറയുന്നു. വിവാഹത്തിന് മുമ്പ് സന്താനങ്ങളുണ്ടായാലും കന്യ തന്നെ. അതുകൊണ്ട് ഇവർക്ക് രണ്ടു പേർക്കും ആർക്കൊക്കെ? സത്യവതിക്കും പിന്നെ കുന്തി. കുന്തിക്കും വിവാഹത്തിന് മുമ്പുണ്ടായ പുത്രന്മാരാണ് വ്യാസനും കർണനും. ഉണ്ടവർ കന്യകമാരാണ്. ഉണ്ട് ആ പുത്രന്മാർ രണ്ടുപേരും കന്യാപുത്രന്മാരാണ്, കന്യയുടെ പുത്രന്മാരാണ് വ്യാസനും കർണനും. കാനീന അതായിരിക്കും ഹിന്ദിയിൽ കാനൂൻ വന്നതല്ലേ. ഇങ്ങനെയൊക്കെ നിയമം എഴുതിയത് കൊണ്ടാണ് അതിന് പേര് വന്നത്. ഇത്രയും ഭയങ്കര നിയമങ്ങളൊക്കെ എഴുതിക്കളന്നില്ലേ. വിവാഹത്തിന് മുമ്പ് സന്താനമുണ്ടായ കന്യ, വിവാഹത്തിന് ശേഷം സന്താനമുണ്ടായ കന്യയല്ല, അത് വലിയ നിയമമല്ല. അതുകൊണ്ട് കാനൂൻ എന്ന് അതുകൊണ്ടായിരിക്കും ഒന്ന്. രാജശ്വശുരാത് യത്, അവിടെ ഒരു വാർത്തയും കൂടെ ഉണ്ട്. രാജ്ഞോ ജാതാവേവേദി വാച്യം, രാജ്ഞോ ജാതാവേവേദി വാച്യം. രാജൻ ശബ്ദത്തിൽ നിന്നും ശ്വശുര ശബ്ദത്തിൽ നിന്നും അപത്യർത്ഥത്തിൽ എത്തുവരും. പക്ഷെ രാജൻ ശബ്ദത്തിൽ നിന്ന് വരുമ്പം അത് ജനിക്കുന്നത് ആ ജാതിയായിരിക്കും. ജനിക്കുന്നത് ആ ജാതി തന്നെ ആയിരിക്കണം. ആൾക്കാർ പറയത്തില്ലേ, പഴയ കാലത്ത് നമ്മുടെ ആർഷ ഭാരതത്തിൽ ജാതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗുണകർമ്മങ്ങളനുസരിച്ചാണ്, ഇതൊന്നും പഠിക്കാത്തതുകൊണ്ടാണ്. ജാതി എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ട് തന്നെയാണ്, അങ്ങനെ വരത്തുള്ളൂ. അല്ലാതെ വരാൻ ഒരു വഴിയുണ്ട്. ജന്മം കൊണ്ടല്ലാതെ എങ്ങനെയാണ് ജാതി വരുന്നത്? അങ്ങനെ കണക്കാക്കിയിരുന്നു, അങ്ങനെയാണ് താൻ. മറിച്ച് പിന്നെ ഗുണകർമ്മങ്ങളൊക്കെ പറയുന്ന ഒരു യോഗ്യത, ആ നീ യോഗ്യനാണ് എന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ, അന്ന് ജാതിയാകത്തില്ല. ഇന്നും ഗീതയൊക്കെ വ്യാഖ്യാനിക്കുന്ന മോഡേൺ സ്വാമിമാരൊക്കെ അതാ പറയുന്നു, അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതിയുള്ളൂ. ശുദ്ധാസംബന്ധമാണ് ഇത്. പഴയതിനെയൊക്കെ മഹത്വപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. എന്തിനങ്ങനെ മഹത്വപ്പെടുത്തുന്നു? ഉള്ളതുപോലെ പറയുക. ശൂദ്രജാതിയിലാണ് ജനിച്ചതെങ്കിൽ ശൂദ്രജാതി എന്ന് പറയുക, അതിനെന്താ കുഴപ്പം? ബ്രാഹ്മണജാതിയിലാണ് ജനിച്ചതെങ്കിൽ ബ്രാഹ്മണജാതി എന്ന് പറയുക. ആർക്കാ എന്താ വരുന്ന, എന്താ വരുന്ന ദോഷം, എന്താ വരുന്നത്? ജാതി പറയുമ്പോൾ അതേ പറയാം. ഗുണകർമ്മങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയാം, ആ ഇങ്ങനെയുള്ള ഗുണങ്ങളും കർമ്മങ്ങളും ഒക്കെ ഉണ്ട്, അത് പറയാം. ഇതതിന് തെളിവാണ്. ഇവിടെ എന്താ പറയുന്നത്? രാജൻ ശബ്ദത്തിൽ നിന്ന് അപത്യാർത്ഥത്തിൽ പ്രത്യയം വരികയാണെങ്കിൽ അത് ജാതിയിൽ തന്നെ ആയിരിക്കും. എത്തു വരുമ്പോൾ അപ്പോ ജാതി എന്ന് പറഞ്ഞാൽ രാജാവിന് സ്വന്തം ജാതിയിൽ ഉള്ള സ്ത്രീയിൽ നിന്ന് ജനിച്ച മകനായിരിക്കണം, എന്നാലേ ജാതിയാകത്തുള്ളൂ. പഴയകാലമല്ലേ, രാജാക്കന്മാർക്ക് ഏത് ജാതിയിൽ നിന്ന് സന്താനം ഉണ്ടാകാം, അതിന് അവർക്ക് ലൈസൻസ് ഉണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും ജാതിയിൽ നിന്ന് സന്താനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എത്ത് പ്രത്യേകം വന്നിട്ട് രാജന്യ എന്ന് വരത്തില്ല. രാജൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രാജാവിന് സ്വന്തം ജാതിയിൽ ജനിച്ച പുത്രൻ. അല്ല, ജാതി വർണ്ണം എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ. അതിനെന്താ വ്യത്യാസം? ജാതി എന്ന് പറഞ്ഞാലും വർണ്ണം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ, പര്യായ ശബ്ദങ്ങളെന്നേ ഉള്ളൂ. അല്ല, ജാതി വേറെ വർണ്ണം വേറെ എന്നൊക്കെ പറയുന്നു. വെറുതെ പൊങ്ങച്ചം പറയുന്നതാണ്. ഇതൊക്കെ അതിന് തെളിവാണ്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് പറയുന്ന കാര്യം വേറെ, ജാതി എപ്പോഴും ആ ജാതിയായിട്ട് തന്നെയാണ്. ഗോത്രങ്ങളും ഓരോരോ വംശങ്ങളും പിന്നെ അതൊക്കെ തീരുമാനിക്കാൻ പ്രയാസമാണ്. പാണ്ഡവന്മാരുടെ കാര്യം പറയുമ്പോൾ പാണ്ഡവന്മാരോ ക്ഷത്രിയന്മാരെന്നിങ്ങനെ പറയും. അതിനു മുമ്പേ വിചിത്രവീര്യന്റെയും ചിത്രാംഗത്തിന്റെയും വിഷയത്തിൽ തന്നെ പ്രശ്നം വരും. കാരണം സത്യവതി ഏത് ജാതിയാണ്? അത് ക്ഷത്രിയ സ്ത്രീയാണോ? അല്ല, അതാ പറയുന്നു. പിന്നെ അങ്ങോട്ട് കയറി കൂടുതൽ എന്താണോ പരിശോധന നടത്തി കഴിഞ്ഞാൽ ഇതെല്ലാം പൊളിയും. എന്നാലും ഒരു ധാരണ, ദാശരാജാവിന്റെ മകളായത് കാരണം ക്ഷത്രിയ എന്ന് പറയായിരിക്കും അല്ലേ? ദാശരാജാവിന്റെ മകളായത് കാരണം ക്ഷത്രിയായിരിക്കും അല്ലേ? അത് അതംഗീകരിക്കില്ല. എന്തുകൊണ്ട്? ദാസരാജാവിന്റെ മകളായെന്ന് വിചാരിച്ച് ക്ഷത്രിയനാകത്തില്ല. എല്ലാ വംശങ്ങൾക്കും അവരവരുടെ രാജാവ് ഉണ്ടാക്കാം. വൈശ്യരാജാവ് ഉണ്ടായാൽ ക്ഷത്രിയനാകും. രാജാവെന്ന് പറഞ്ഞാൽ ക്ഷത്രിയനാകത്തില്ല. അങ്ങനെ ആകത്തില്ല. രാജാവ് ഏത് വംശത്തിനുണ്ടാകാം. ഇത് ഇവിടെ വരുന്നത് ഏത് ജാതിയിൽ പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ദാശര് എന്ന് പറഞ്ഞ ജാതിയാണല്ലേ? ബുക്കുവംശം അതൊരു ജാതിയാണ്. അതിൽ ജനിക്കുന്നത് ആ ജാതി തന്നെയായിരിക്കും. ആ ജാതിയിലെ പുരുഷനിൽ നിന്ന് ആ ജാതിയിലെ സ്ത്രീക്ക് ജനിച്ചു കഴിഞ്ഞാൽ അത് ആ ജാതിയായിരിക്കും. പിന്നെ ഈ ക്രോസിംഗ് എപ്പോഴും നടക്കും. അങ്ങനെ വരുമ്പം ക്രോസ് ബ്രീഡുകളുണ്ടാകും. അത് പിന്നെ ആകെ കുഴഞ്ഞു മറിഞ്ഞ് എന്താണെന്ന് തീരുമാനിക്കുക. അതാണ് വ്യാസന്റെ കാര്യത്തിൽ പറ്റും. അമ്മയാണെങ്കിലോ പറയന്റെ മകൾ ദാശസ്ത്രീയാണ്. അച്ഛനാണെങ്കിലോ ഋഷി. അത് പറയുന്നില്ല. അത് അതിന്റെ മുമ്പില് അവന്തി ആണ് പറയ സ്ത്രീ. പഴയ പിന്നെ അതൊക്കെ എങ്ങനെയാ ഇതാ പറഞ്ഞ ഇതെല്ലാം തിരിഞ്ഞു പറഞ്ഞു കിടക്കുകയാണ് വംശങ്ങൾ. എന്നാലും പൊതുവെ ഒരു ധാരണ. പിന്നീട് ഈ പറയുന്നെന്ന് വെച്ചാൽ ഈ പൗരാണിക കാലത്ത്, കാരണം ഇതെല്ലാം പറയുന്ന എവിടുന്നാ? വംശാവലി എടുത്തു നോക്കിയാ തുടങ്ങുന്ന ബ്രഹ്മാവ്. ബ്രഹ്മാവിൽ നിന്നായി എല്ലാ വംശങ്ങളും തുടങ്ങുന്നു. അല്ലെങ്കിൽ വിഷ്ണു ഇത് പറയും. വിഷ്ണു വംശം തുടങ്ങിയിരിക്കുന്നത് വിഷ്ണുവിൽ നിന്നാണ്. കുരുവംശം മറ്റും തുടങ്ങിയിരിക്കുന്ന ബ്രഹ്മാവിൽ നിന്നാണ്. അമ്മിന്റെ ജാതി എങ്ങനെയാ തീരുമാനിക്കുന്നു? ബാല്യകാലത്ത് വന്നപ്പോഴത്തേക്കും മനുഷ്യരുടെ കുറവല്ലേ, അതുകൊണ്ട് തിരിച്ചും മറിച്ച് ഒക്കെ ക്രോസിംഗ് കാലത്ത്. പിന്നെ കുറെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതിനൊരു നിയമം വന്നത്. ശരിക്കും ഗോത്രങ്ങളൊക്കെ തിരിഞ്ഞ് അപ്പോൾ ജാതിയെ സംബന്ധിച്ച് ഉറപ്പിച്ച് അപ്പോഴാണ് ബ്രാഹ്മണ ക്ഷത്രിയ ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ വന്നു. അത് കഴിഞ്ഞ് വീണ്ടും അത് വർണ്ണസങ്കരം വന്നപ്പോൾ വീണ്ടും കലങ്ങി. അപ്പോൾ ഏതോ ഒരു കാലഘട്ടത്തിൽ ഈ ജാതി വ്യവസ്ഥ വളരെ കർശനമായി കുറച്ചു കാലം പാലിച്ചിരുന്നു. പക്ഷെ അതും അധികാലം നിന്നില്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് ജാതികളുണ്ടായിരിക്കുന്ന മനസ്കുണതിയിലും മറ്റും പറയുന്നത് ബ്രാഹ്മണ ക്ഷത്രിയിലുണ്ടാവുന്നു, ബ്രാഹ്മണ ശൂദ്രനുണ്ടാവുന്നു, ബ്രാഹ്മണ അറ്റനുണ്ടാവുന്നു, ഇനി ബ്രാഹ്മണ സ്ത്രീക്ക് ശൂദ്രനുണ്ടാവുന്നു, ഇങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഒരുപാട് ജാതികളുണ്ടായി. മനുസ്മൃതി അത് പറയുന്നുണ്ട്. അപ്പൊ ആദ്യവും ഇല്ലായിരുന്ന നിയമം ഇടയ്ക്ക് നിയമമുണ്ടായി. അവസാന നിയമങ്ങളെല്ലാം തെറ്റി. അങ്ങനെ തെറ്റിയെങ്കിലും പിന്നെ പ്രാദേശികമായിട്ടൊക്കെ നിന്നപ്പോൾ തെറ്റിയാൽ എന്ത് സംഭവിക്കും? അവരെ ബഹിഷ്കരിക്കും. ഇപ്പൊ ബ്രാഹ്മണന് ശൂദ്രസ്ത്രീയിലെ ഒരു സന്താനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അങ്ങ് ബഹിഷ്കരിച്ചു, അത് വേറെ ജാതിയായി. അപ്പോൾ അതുകൊണ്ട് ബ്രാഹ്മണ ജാതിക്ക് കുഴപ്പമൊന്നും പറ്റുന്നില്ല. കാരണം അവൻ പുറത്തായില്ലേ, അവന് ഇന്ന് ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ബ്രാഹ്മണന് ബ്രാഹ്മണ സ്ത്രീയിൽ ഉണ്ടാകുന്നൊക്കെ ബ്രാഹ്മണര് തന്നെ. ഈ അറിയപ്പെട്ടത് അറിയപ്പെട്ടായി പുറത്തു പോയി. അപ്പോ വീണ്ടും ആ വംശ അങ്ങനെ തന്നെ വന്നു. അതുകൊണ്ടാണ് ഇന്നും കുറെയൊക്കെ ജാതി ഇങ്ങനെ നിൽക്കുന്നത്. കുറെയൊക്കെ, കൂടുതൽ പറയാൻ പറ്റില്ല, കുറെയൊക്കെ ഇന്നും നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ് ജാതി എന്ന് പറയുന്നത്. അല്ലാതെ ആരുടെയും ഗുണകർമ്മങ്ങളനുസരിച്ചുള്ള സങ്കല്പമൊന്നും. അതിന് ഇതാണ് തെളിവ്. സ്വാമി, അവന്തി എന്ന് പറയുന്നത് അതിന്റെ ഇടയ്ക്ക് ജാതി പേരാണ് അതോ? ആ സ്ത്രീയുടെ പേര് എവിടെ കേട്ടതാണ്? അവന്തി എന്ന് പറയുന്ന ഒരു സ്ത്രീയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പൂമ്പാറ്റയിൽ വായിച്ചാണ്. കേട്ടിട്ടില്ലേ? ഗൂഗിളിലൊന്ന് നോക്കണം. തന്നെ ആരാണെന്ന് എനിക്ക് പരിചയമുണ്ടോ? ഇതല്ല, അതെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. അവന്തി ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കി ഇപ്പൊ തന്നെ കിട്ടും ഉത്തരം. അദൃശ്യന്തിയ. ആ എന്നാ അങ്ങനെ ആയിരിക്കും. ഇതൊക്കെ ആർക്കറിയാം? എന്റെ ഓർമ്മയില് ഞാൻ പറയാൻ പറയുന്നില്ല പുരാണങ്ങളെ കാര്യങ്ങൾ എനിക്ക്. എന്നാ അത് തന്നെ, എന്നാ തന്നെ എനിക്ക് തർക്കമില്ല കാര്യം, ഞാൻ ഓർമ്മയിൽ പറയുന്നതാണ്. എനിക്ക് പൂമ്പാറ്റി വായിച്ചുള്ള അറിവേ ഉള്ളൂ, ചിലപ്പോൾ തെറ്റിപ്പോകാം. എന്തായാലും അങ്ങനെ പറയുന്നുണ്ട് പരാശരന്റെ അമ്മ അങ്ങനെയാണ്. പിന്നെ ഒന്ന് പിന്നെ ഇതൊക്കെ എങ്ങനെയാണ്, ഇതിന്റെയൊക്കെ ജാതി എങ്ങനെയാണ് തീരുമാനിക്കും. എന്നാലും പിന്നീട് അതിനൊരു വ്യവസ്ഥ വന്നു, അതാണ് ഈ സ്മൃതികളുടെ കാലഘട്ടമൊക്കെ വന്നപ്പോൾ അതിന് വ്യവസ്ഥയാക്കി ഇങ്ങനെ വരണം. പിന്നെന്ത്, എന്തായാലും അത് ജന്മം കൊണ്ടാണ്, അല്ല ജാതിയൊന്നും ഇവിടെ ഇല്ല. ജാതി എന്ന് പറയുന്നു, വർണ്ണമെന്ന് പറയുന്നു, അങ്ങനെ തന്നെ. ഇതെല്ലാം ഈ ആശയക്കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് ആരാണ്? ജാതി എന്ന് പറഞ്ഞാൽ വർണ്ണം വേറെയാണ്, ജാതി വേറെയാണ്, ഇതൊക്കെ എല്ലാം കുറെ ശൂദ്രസ്വാമിമാരാണ് ഈ പണി മുഴുവൻ ഒപ്പിച്ചത്. ശങ്കരാചാര്യനൊന്നും അത് പറയത്തില്ല, ഉള്ളത് വരെ പറയത്തുള്ളൂ. കുറെ ശൂദ്രസ്വാമിമാർ വന്നിട്ട് ഇവർക്കൊക്കെ ബ്രാഹ്മണനാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്ത് ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ചിട്ട് എല്ലാവരും അങ്ങ് ബ്രാഹ്മണരായി. ആൾക്കാർക്കൊക്കെ ആകെ ആശയക്കുഴപ്പമായി. ശൂദ്രനെന്ന് പറയുന്നതിനെന്താ നാണക്കേട്? അതാണ് ജാതിക്ക് അത് പറയുക. അത് ആരെങ്കിലും മോശമെന്ന് പറഞ്ഞാൽ സ്വയം മോശമെന്ന് വിചാരിക്കേണ്ട കാര്യമുണ്ടോ? അപകർഷതാബോധത്തിൻ്റെ ഈ അപകർഷതാബോധം ഉള്ളതുകൊണ്ടാണ് ഇതിനെങ്കിലും വ്യാഖ്യാനിച്ചിട്ട് ഞങ്ങളും ബ്രാഹ്മണരാണെന്ന് പറയുന്നത്. ഇവിടെയുള്ള ശൂദ്രന്മാരൊക്കെ വടക്കേ ഇന്ത്യയിൽ പോയി കഴിഞ്ഞ് സ്വാമിമാരെല്ലാം ഭയങ്കര ബ്രാഹ്മണന്മാരാണ്. കുലവും ഗോത്രവും എല്ലാം കാണും. ഞാനും കുറെ കാലം അങ്ങനെയായിരുന്നു. എല്ലാം കാണും, കുലം ഗോത്രം അത് ചെയ്ത് കാശ്യപ ഗോത്രം മറ്റത് മറിച്ചത് സൂത്രം എല്ലാം ഉണ്ട്. സ്വാമി, അത് ഇതില് ജാനശ്രുതിയുടെ കഥയിൽ അനാവശ്യമായിട്ട് ജാനശ്രുതിയെ ബ്രാഹ്മണനാക്കിയത് കൊണ്ട് ഉണ്ടായ പ്രശ്നമല്ലേ ഇതെല്ലാം? ഭാഷകാരൻ അനാവശ്യമായിട്ട്, അല്ല ഭാഷകാരന് ഈ ജാതിയിൽ വലിയ നിഷ്ഠയുള്ള ആളല്ലേ. അത് ജ്ഞാനശ്രുതി ശരിക്കും ശൂദ്രനായിട്ടും ബ്രാഹ്മണനാണെന്ന് ഭാഷകാരൻ തെളിയിച്ചില്ല, അതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായതല്ലേ. ജ്ഞാനശ്രുതി വാസ്തവത്തിൽ ശൂദ്രനാണ്. ഭാഷകാരൻ പറയുന്നത് എന്താണ്? ദുഃഖമുള്ളത് കൊണ്ട് ശൂദ്രൻ പറഞ്ഞു, വാസ്തവത്തിൽ ക്ഷത്രിയനായിരുന്നു. ആ ക്ഷത്രിയനായിരുന്നു. അങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ ക്ഷത്രിയനും വൈശ്യ? അത് ഭാഷകാരന്റെ സിദ്ധാന്തം അതാണല്ലോ. അതെ, ക്ഷത്രിയൻ നീചനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് ഏറ്റുപിടിച്ചു ബാക്കിയുള്ളവർ അല്ലെ? അത് ബാക്കിയുള്ളവർ ഏറ്റുപിടിച്ചു. ബാക്കിയുള്ളവർ ഈ ശൂദ്രന്മാരെന്തിനാ ഏറ്റുപിടിക്കാൻ പോകുന്നു? ഇല്ല, അങ്ങനെയല്ല. ഞാൻ വടക്കേ ഇന്ത്യയിൽ പഠിച്ചപ്പോ എന്നോട് ആരും ജാതി ചോദിച്ചിട്ടില്ല. അത് വെറുതെ പറയുന്നു. ഞാൻ പഠിച്ച കാലത്തൊന്നും എന്നോട് ജാതി ചോദിച്ചിട്ടല്ല പഠിപ്പിച്ചത്. ചിലപ്പോൾ ആരോടെങ്കിലും ചോദിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കാം, അങ്ങനെ ഉണ്ട് ചിലയിടത്ത്. പക്ഷെ എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്നോടങ്ങനെ എനിക്കങ്ങനെ ഒരു വിവേചനം കാശിയിലോ കൈലാസത്തിലോ ഒരിടത്തും എനിക്ക് എന്നോട് ജാതി ചോദിച്ചില്ല. അത് പിന്നെ ഈ സന്യാസത്തിന്റെ സമയത്തൊക്കെ ചോദിക്കും, ജാതി ചോദിക്കും. പഠിക്കുന്ന സമയത്ത് എന്നോടങ്ങനെ ചോദിച്ചിട്ടില്ല. പിന്നെ ചോദിച്ചെങ്കിൽ ഞാൻ ബ്രാഹ്മണെന്നേ പറയത്തുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ ചോദിച്ചില്ല. അങ്ങനെ ഒരു വിവേചനം ഒരിക്കലും എനിക്ക് നേരിടേണ്ടി വന്നിട്ടുമില്ല. അപ്പോൾ അത് ചിലയിടത്തൊക്കെ അങ്ങനെ ഉണ്ടോ? ഉള്ള സ്ഥലങ്ങളെനിക്കറിയാം. നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി മുട്ടത്തില്ല, അതിനാ പ്രശ്നമില്ലല്ലോ. ചില പക്ഷേ എന്നെ പഠിപ്പിച്ച ആൾ അതിനൊക്കെ വളരെ കർക്കശ്യമുള്ള ആരായിരുന്നു. പക്ഷെ പഠിപ്പിക്കുന്ന കാര്യം വരുമ്പോൾ അവിടെ ജാതി നോക്കിയല്ല പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ ജാതി ആരുടെയും ചോദിക്കാറുമില്ല അങ്ങനെ. പക്ഷെ സന്യാസം കൊടുക്കുന്ന സമയത്ത് ചോദിക്കുന്നു. പിന്നെ അതെന്തുകൊണ്ട് സന്യാസത്തിന്റെ ആചാരങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്? അതുകൂടെയാണ് ഒരു കാരണം. സന്യാസത്തിന് മുമ്പ് ചില ചടങ്ങുകളൊക്കെ ചെയ്യുമ്പം ഈ ഇതിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നതനുസരിച്ച് ബ്രാഹ്മണന്റെ ചടങ്ങ് വേറെ, ക്ഷത്രിയന്റെ ചടങ്ങ് വേറെ, വൈശ്യന്റെ ചടങ്ങ് വേറെ ആണ്. അപ്പം അതനുസരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് ബ്രാഹ്മണ പുരോഹിതരാണ്. അപ്പം അത് അറിഞ്ഞാലേ അവർ ആ സംഗതികളൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും അത് ചോദിക്കേണ്ടി വരും, നിങ്ങളെ ജാതിയാണ്, അതനുസരിച്ചുള്ള കർമ്മങ്ങളാണ്, ദണ്ഡ്, മേഖല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഓരോ ജാതിക്കും ഓരോന്നാണ്. അപ്പം അതുകൊണ്ട് ജാതി ചോദിക്കാതിരിക്കാൻ പറ്റത്തുമില്ല ആ വ്യവസ്ഥ അനുസരിച്ച്. കാരണം സ്മൃതികളൊക്കെ അനുസരിച്ച് ചടങ്ങ് ചെയ്യണ്ടേ, ഒരു വ്യവസ്ഥയില്ലേ, അപ്പോൾ അതനുസരിച്ച് ചെയ്യും. അല്ല, പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒരിടത്തും അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർശനമായി കുറേയൊക്കെ പാലിക്കുന്ന സ്ഥലമാണ് കാശിയും അവിടെ. പക്ഷേ പഠിക്കാനായി ചെന്നിരുന്നപ്പോൾ ഒരിക്കലും ആരും എന്നോട് ചോദിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ യാതൊരു തരത്തിലുള്ള വിവേചനമോ ബുദ്ധിമുട്ടോ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വന്നാലും ഞാൻ രക്ഷപ്പെടുമോ അത് വേറെ കാര്യം, പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ട്. ഇല്ലാത്ത കാര്യം പറയാൻ പാടില്ല. കൈലാസാശ്രമത്തിൽ എന്നെ അവിടെ ആചാര്യനാക്കിയപ്പോൾ പോലും ജാതി ചോദിച്ചിട്ടില്ല. അപ്പോൾ ഒന്നും ചോദിച്ചിട്ടില്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ പഠിച്ചിരുന്ന ആർക്കും തന്നെ അങ്ങനെ ഒരു അനുഭവം, ആരോടും ജാതി ചോദിക്കുക, എൻ്റെ പേരിൽ വിദ്യ നിഷേധിക്കുക ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുക സ്ത്രീകളും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമല്ലേ, സ്ത്രീകളെയും പഠിപ്പിച്ചിരുന്നു, അവർക്കും നിഷേധിച്ചില്ലല്ലോ. അപ്പോൾ ഇവിടെ പ്രത്യേകം വരുന്നത് എങ്ങനെ, ജാതിയിലെ വരുത്തം. അതുകൊണ്ടാണ് ജാതിയെക്കുറിച്ച് ഇത്രയും പറഞ്ഞത്.